നമുക്ക് തുടരാം. ഈ ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അത് വളരെ ലോകപ്രശസ്തമായ ഒരു അഭിപ്രായമാണ്. അതായത്, ദൈവം ഉണ്ടായിക്കൊള്ളട്ടെ, ഇല്ലാതിരുന്നു കൊള്ളട്ടെ, നിങ്ങൾക്കത് അറിയാൻ കഴിയില്ല, നിങ്ങൾക്ക് അതിന്റെ തെളിവില്ല. ആ നിലയ്ക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? കാര്യം വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവം അല്ലെങ്കിൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ മാടി വിളിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിക്കൂടായികയില്ല. നിങ്ങൾക്ക് എന്തായാലും ഇല്ല എന്നോ ഉണ്ടെന്നോ നമുക്ക് ഉറപ്പിക്കാനാവാത്ത സ്ഥിതിക്ക് വിശ്വസിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അതായത്, എന്നാൽ നിങ്ങളൊരു അവിശ്വാസിയാണെന്നിരിക്കട്ടെ, ദൈവം ഇല്ല എന്നാണ് തെളിയുന്നതെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് എന്താണ് പ്രയോജനം? അതായത്, നിങ്ങൾ ട്രെയിൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു. അപ്പോൾ ട്രെയിൻ ഇല്ല, നിങ്ങൾക്ക് എന്താണ് നേട്ടം? ട്രെയിൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ട്രെയിൻ ഇല്ല, നിങ്ങൾക്ക് എന്ത് ആനന്ദമാണ് ഉണ്ടാവാൻ പോകുന്നത്? എന്ത് നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്? അതേസമയം ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് ജീവിക്കുകയും അതിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു കാരണവശാൽ ദൈവം ഉണ്ട് എങ്കിൽ എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത്? അതുകൊണ്ട് വിശ്വസിക്കുക എന്നാണ് ബ്ലേസ് പാസ്കൽ പറഞ്ഞത്. ഇത് ദൈവത്തിന് അനുകൂലമായിട്ടുള്ള ഡോക്കിൻസ് പല വേദികളിലും സംസാരിക്കുമ്പോൾ സംഭാഷണത്തിന് ശേഷമുള്ള ക്ലാസ്സുകളിൽ ചോദ്യങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ പലരും അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്. പഴയ ഒരു ചോദ്യമാണ്, പക്ഷെ ഇതിന്റെ ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര നിസ്സാരമാണ്, എത്ര ചപലമായ ഒരു വാദമാണ്. ദൈവവിശ്വാസം എന്നത് നമ്മൾ നടത്തുന്ന ഒരു അഭിനയമാണ്, ദൈവത്തെ പറ്റിക്കാനായിട്ട് നമ്മൾ നടത്തുന്ന ഒരു അഭിനയമാണ്. അതായത്, വിശ്വാസം ഇല്ലെങ്കിലും വിശ്വാസം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അഭിനയിക്കാനാണ് പാസ്കൽ പറഞ്ഞത്. അതായത്, വ്യാജമായ ഒരു നിലപാട് എടുത്തുകൊണ്ട് ദൈവത്തെ പറ്റിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ നമുക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ സ്വന്തമാക്കാനാകുമെന്നാണ് ഇതിന്റെ ധ്വനി. അങ്ങനെ പറ്റിക്കാൻ കഴിയുന്ന ഒരാളാണോ ദൈവം? അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന യാതൊരു സവിശേഷതയും ആ ദൈവത്തിന്റെ ഒരു തിരുമണ്ടനാണ് അദ്ദേഹം. അതായത്, ഇവൻ വിശ്വസിക്കുന്നത് ഇനി അഥവാ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ എന്ന രീതിയിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാത്തവനാണോ ദൈവം? ആ നിലയ്ക്ക് നിങ്ങൾ ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം, വിശപ്പ്, ദാഹം, ദേഷ്യം എന്ന പോലെ സഹജമായ ഒരു വികാരമാണ് ദൈവ വിശ്വാസം എന്നാണ് മതവിശ്വാസികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വെറും ഒരു കണ്ടീഷണലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാകും, അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഒന്ന് അഭിനയിച്ചേക്കുക. അതായത്, ഓരോ കക്ഷികൾ ഓരോ മുന്നണിയിലേക്ക് കയറി നിന്നിട്ട് പ്രസ്താവനകൾ നടത്തുന്നതാണ്. ഞങ്ങൾ ഈ മുന്നണിയുടെ ഭാഗമാണ്, അഭേദ്യമായ ഭാഗമാണ്, ഞങ്ങൾ ഈ മുന്നണി വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ ഞങ്ങൾക്ക് കഴിയുന്നില്ല. പിറ്റേന്നാകുമ്പോൾ അവർ വേറെ മുന്നണി പോയിട്ട് അടുത്ത് ആ മുന്നണി തന്നെ തിരിച്ചു വന്നിരിക്കും. അത്തരത്തിലുള്ള വ്യാജ നിലപാടുകളുണ്ട്. കബളിപ്പിക്കാനാവുന്ന ഒരു സങ്കല്പം, ശക്തി, വ്യക്തി, സമവാക്യം എന്തൊക്കെയോ ആകട്ടെ, അതാണോ ദൈവം? അങ്ങനെയാണെങ്കിൽ ആ ദൈവം പരിഹാസ്യമാണ്, റിഡിക്കുലസ്. അതുകൊണ്ട് തന്നെ പാസ്കലിന്റെ വാദം കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി മറ്റൊന്നുള്ളത് ബോയിങ് 747 ആർഗ്യുമെന്റ്. ഇതും വലിയ ഒരു ഡിസൈനർ ആർഗ്യുമെന്റ് ആയിട്ട് എഴുന്നള്ളിക്കുന്ന ഒരു കാര്യമാണ്. അതായത്, ഒരു വിമാനത്തിന്റെ ബോയിങ് 747 വിമാനം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അത്യന്താധുനികമായ വിമാനമാണ്. നീന്തൽക്കുളം വരെ സജ്ജീകരിച്ചിട്ടുള്ള വിമാനത്തിന്റെ ഘടകഭാഗങ്ങളെല്ലാം ഒരു വലിയ മൈതാനത്ത് കുന്നുകൂടി ചിതറിക്കിടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഒരു ചുഴലിക്കൊടുങ്കാറ്റ് വന്നിട്ട് ഈ ഘടകഭാഗങ്ങളെല്ലാം കൂടെ അസംബിൾ ചെയ്ത് ബോയിങ് 747 ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഇത്രയും വൈവിധ്യവും സങ്കീർണവുമുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ എങ്ങനെയോ ഏതോ യാദൃശ്ചികമായി അങ്ങ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാനാവും? അതുകൊണ്ട് ഒരാളിരുന്ന് ഉണ്ടാക്കി എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് ഇതിന്റെ ഈ ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനം. ഈ ആർഗ്യുമെന്റ് യഥാർത്ഥത്തിൽ ഫിലോസഫിക്കലായിട്ടോ അല്ലെ താത്വികമായിട്ടോ നിലനിൽക്കുന്ന ഒരു ആർഗ്യുമെന്റ് അല്ല. അതായത്, ഈ ആർഗ്യുമെന്റിൽ ആദ്യമായി പരിഗണിക്കുക, നമ്മളിത് കുരങ്ങ് കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ട് ഐ ലവ് യു എന്ന് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത എത്രയുണ്ട്? ഐ കഴിഞ്ഞ് എല്ല് വരണം, എല്ല് കഴിഞ്ഞ് വി ഒ വരണം, വി ഇ വരണം, സ്പേസ് വരണം, യു, ഇതെല്ലാം കൃത്യമായിട്ട് വരാനായിട്ട് ടൈപ്പിംഗ് അറിയാത്ത ഒരു കുരങ്ങൻ ശ്രമിച്ചാൽ കൃത്യമായ ആ സെന്റൻസിൽ എത്താൻ അവൻ എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ അതിന് എന്ത് സാധ്യതയുണ്ട്? ആ സാധ്യതയെ ഈ പ്രപഞ്ചം യാദൃച്ഛികമായി ഉണ്ടാകാനേ എടുക്കൂ എന്നുള്ള ആർഗ്യുമെന്റിന്റെ ഒരു അനോളജിക്കൽ റെഫറൻസ് ആണ് ഫ്രെഡ് ഹോയിൽ മുന്നോട്ട് വെച്ചു എന്ന് പറയുന്ന. ഹോയിൽ അങ്ങനെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും വലിയ ഉറപ്പൊന്നുമില്ല ഈ ഉദാഹരണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളൊരു വസ്തുവിന്റെ കാരണം അന്വേഷിക്കുകയാണ്. ഇപ്പൊ പൈപ്പ് തുറക്കുമ്പോൾ, ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുമ്പോൾ നിങ്ങൾ ഉടനെ പറയാ ടാപ്പ് തുറക്കുന്നോണ്ടാണ് വെള്ളം വരുന്നത്. ശരിയാണ്, ടാപ്പ് തുറന്നുകൊണ്ടാണ് വെള്ളം വന്നത്, പക്ഷെ ടാപ്പ് തുറക്കുന്നോണ്ടല്ല വെള്ളം വരുന്നത്. വെള്ളം ടാപ്പ് തുറക്കുമ്പോൾ വരണമെങ്കിൽ ആദ്യമായി വെള്ളം ഉണ്ടാകണം, അത് ചലിക്കാവുന്ന ഊഷ്മാവിലായിരിക്കണം, അത് പുകരുത്തതിനെതിരെ ശേഖരിക്കപ്പെടണം. ഒരു പിടി പിന്നാമ്പുറ കാരണങ്ങൾ ഒരേ സമയം അവിടെ അസംബിൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ അവസാനത്തെ, അതായത് പെനൾട്ടിമേറ്റ് സ്റ്റേജ്, തൊട്ടു മുന്നേ ഉള്ള സ്റ്റേജ്, ഈ സ്റ്റേജിന്റെ കാരണമായിട്ട് കണ്ടെത്തുന്നത് അപഹാസ്യമാണ്. അങ്ങനെ നമ്മൾ ഫിലോസഫിയിൽ അറിയാവുന്ന ആരും ചെയ്യാറില്ല. തൊട്ടു മുന്നേ പൈപ്പ് തുറക്കുന്നുകൊണ്ടാണ്, ടാപ്പ് തുറക്കുന്നുകൊണ്ടാണ് വെള്ളം വരുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളോട് അധികം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ വിമാനത്തിന്റെ ഘടകപദാർത്ഥങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്നിട്ടു, അസംബിൾ ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനവും, എഞ്ചിനും എല്ലാം ആര് കൊണ്ടിട്ടു? ഒരു കഥ തുടങ്ങുമ്പോൾ അന്തസ് വേണം. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നെങ്കിൽ ഇടാമെങ്കിൽ പിന്നെ ടൊർണാഡോയ്ക്ക് യോജിപ്പിക്കാമെന്ന് നമുക്ക് പറയാം. ഒരു ചുഴലി കൊടുങ്കാറ്റ് വന്ന് യോജിപ്പിച്ച് എന്താ കുഴപ്പം? അപ്പൊ നമ്മൾ സംഭവ്യതയുടെ സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം ഉദാഹരണങ്ങൾ പെട്ടെന്ന് ആളുകളെ വശീകരിക്കുകയും അവരെ തെറ്റിക്കുകയും ചെയ്യുന്നതല്ലാതെ ഇത് യഥാർത്ഥ കാരണങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം ആകുന്നതേയില്ല. ഇതാണ് ഈ ആർഗ്യുമെന്റ്. ഒരുപാട് പറയാനോ ഒരുപാട് പറയേണ്ടി വരും, പക്ഷെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് പ്ലീസ്. ഇനി മറ്റൊന്നാണ് സിൻബേണിന്റെ ആർഗ്യുമെന്റ്. സിൻബേൺ പറയുന്നത് ദൈവം എന്ന് പറയുന്നത് ഓരോ ആറ്റത്തിൽ വരെ കടന്നു ചെന്ന് അതിന്റെ കോർക്കുകളെ വരെ നിയന്ത്രിക്കുന്ന, കോർക്ക് എന്ന് പറയുന്ന അത് ഒരവസ്ഥയാണ് ശരിക്കും, അതൊരു ജമ്പ് അപ്പോഴ് കോർക്ക് നിങ്ങൾ പറയാറുണ്ട്. ഈ ആറ്റത്തിന്റെ അണുവിന്റെ അന്തർഭാഗത്തുള്ള ആ അവസ്ഥയാണ് ശരിക്കും അണുകണങ്ങളെ, പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഇലക്ട്രോണുകളിലേക്ക് സാധ്യത സൃഷ്ടിക്കുന്നത്. അതായത് കണങ്ങളാണെന്നോ വേവുകളാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ ഇതിനെ വരെ നിയന്ത്രിക്കുകയും ഭൂമിയുടെ കറക്കം, സൂര്യന്റെ ചലനം, ഗാലക്സികളുടെ നിലനിൽപ്പ്, പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള ചലനം, പ്രപഞ്ചങ്ങളുടെ ചലനം, പിന്നെ സ്വയം ചലനം, സ്വയം നിയന്ത്രിക്കൽ, ഇതെല്ലാം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് കൈകളുള്ള, സ്വിച്ചുകളുള്ള, ബോർഡുകളുള്ള ഒരു സാധനമായിട്ട് ദൈവം ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഇലക്ട്രോൺ തുള്ളിക്കളിക്കുമ്പോൾ അതിന്റെ താഴെ തട്ടിക്കൊടുത്ത് അവനെ ചാടിപ്പിക്കുന്നത് ദൈവമാണ് എന്നാണ് സിൻബേൺ പറയുന്നത്. അവനെല്ലാം അറിയുന്നുണ്ട്. അവന്റെ എല്ലാം അവന്റെ അധീനതയിലാണ്. രണ്ട് കാര്യം ഒഴിച്ച്, സാത്താൻ അവന്റെ അധീനതയിലല്ല, മനുഷ്യന്റെ വിവേകബുദ്ധിയും അവന്റെ കീഴിലല്ല. ഈ രണ്ടിടത്ത് അവന്റെ അധികാരമില്ല. സാത്താനെ ഒരു പുണ്ണാക്കം ചെയ്യാൻ ദൈവത്തിന് പറ്റില്ല. ദൈവം വേണമെങ്കിൽ ഗാലക്സികളൊക്കെ എടുത്ത് അമ്മാനമാടും, പക്ഷെ സാത്താൻ പറയുമ്പോൾ സാത്താന്റെ അടുത്ത് ദൈവത്തിനുള്ള എന്താ കുരിശ് കണ്ട പ്രേതത്തിന്റെ കണക്കാണ്, ദൈവം പിന്മാറും. ഈ സാത്താനെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് വകുപ്പ്. ഇത് പറഞ്ഞു പറഞ്ഞു വരുമ്പോ കഥകൾ ഒക്കാതെ വരുമ്പോ വല്ലാത്ത വിഭ്രാന്തിയാണ്. അവിടെ പോകുമ്പോൾ ഇവിടെ വല്ല, നമ്മള് കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ച് കൊട്ടയിൽ അടയ്ക്കുന്നതാണ്, രണ്ടെണ്ണത്തെ പിടിച്ച് അടയ്ക്കുമ്പോ വേറെ രണ്ടെണ്ണം പുറത്തു പോകും, പിന്നെ ബാക്കിയെല്ലാം അവിടെ കൊണ്ട് നടക്കുമ്പോൾ വേറെ ഒരെണ്ണം പുറത്തു പോകും. ഒരിക്കലും ഇത് നേരെ അടയ്ക്കാൻ പറ്റുന്നില്ല. അത്ര അപഹാസ്യമായ ഒരെണ്ണമാണ് സൃഷ്ടിവാദം. പിന്നെ മറ്റൊന്ന് മനുഷ്യന്റെ വിവേക ബുദ്ധിയാണ്. ഓരോരുത്തരൊക്കെ എഴുതി തകർക്കുന്ന കേൾക്കണം, ഡിറ്റർമിനിസം, ഫ്രീ വിൽ ഡിറ്റർമിനിസം, എല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് തോന്നിയോ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ആരെ വേണേലും കെട്ടാം, നിങ്ങൾക്ക് കുത്തിമരിക്കാം, ആത്മഹത്യ ചെയ്യാം, കുത്തിക്കൊല്ലാം, അതൊക്കെ വേണേൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ നിങ്ങളുടെ കാര്യം എല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് ലാംഗ്വേജാണിത്? ഒരു മനുഷ്യൻ വേറെ മനുഷ്യനോട് ആശയ സംവേദനം നടത്തുമ്പോൾ അതിന് ആ ഒരു പാരാമീറ്റേഴ്സ് ഉണ്ടാവണം, മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. അല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളൊരിക്കും നമ്മൾ സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഏത് ധാന്യം കഴിക്കണം, ആ ധാന്യത്തിന്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ധാന്യം കഴിക്കേണ്ടതിന്റെ പേര് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന അടുത്ത വാക്കുകൾ, ഞാൻ പറഞ്ഞ വാക്കുകൾ, എനിക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ട്രെയിൻ, എന്റെ ട്രെയിൻ വീട്ടിലെത്താനുള്ള സാധ്യത, ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞാനെന്തിനാണ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത്? ഒരാളൊരു കൊല നടത്തി കഴിഞ്ഞാൽ ആ കൊല നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ അയാളെ എങ്ങനെയാണ് കുറ്റക്കാരനാക്കാൻ പറ്റുന്നത്? ജുഡീഷ്യറി തന്നെ അനാവശ്യമല്ലേ? ഒരാളൊരു ഒരു ഒരു ബാലികയെ, പിഞ്ചു ബാലികയെ റേപ്പ് ചെയ്യുകയാണ്, ആ റേപ്പ് നിശ്ചയിക്കപ്പെട്ട സാധനമല്ലേ? അവനെ തടുക്കാൻ പറ്റുമോ? റേപ്പ് ചെയ്തവനെ തടുക്കാൻ പറ്റുമോ? റേപ്പ് നിരയാക്കി തടുക്കാൻ പറ്റുമോ? അത് ആ സാഹചര്യം അവിടെ എന്തെങ്കിലും രീതിയിൽ തടുക്കാൻ പറ്റുമോ? ഇറ്റ്സ് സിംപ്ലി ഡിറ്റർമൈൻഡ്. യു ഹാവ് നോ റീസൺ ടു ബിലീവ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ഇത്തരത്തിലുള്ള അപഹാസ്യമായ, അതാണ് ഞാൻ പറഞ്ഞത്, കോഴിക്കുട്ടി കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ച് കൊട്ടയിൽ അടയ്ക്കുന്നതാണ്. ഒരെണ്ണം അടയ്ക്കുമ്പോൾ കാണാം ഇതിനെ കൂടെ മറ്റൊന്ന് പോകും, മറ്റൊന്ന് പോകുമ്പോൾ ഇതെല്ലാം കൂടോട്ട് ശരിയാവില്ല. ഇത് മറ്റൊന്ന് ഈ പ്രാർത്ഥനകളുടെ പരീക്ഷണമാണ്. എല്ലാവരും പറയുന്നു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിന്നെ ഞാൻ സൗഖ്യമാക്കിടാം പെൺകൊടി, പെൺകുടി എന്ന് പറഞ്ഞാൽ അതൊരു പ്രണയ കവിതയായി, അതിനൊരു അർത്ഥമായി. നമ്മൾ ആർസിസിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അവിടെ പ്രാർത്ഥനാ തൊഴിലാളികളുണ്ട്. അവർ വന്ന് നമ്മളിപ്പോ ഇങ്ങനെ മിക്കവാറും കീമോതെറാപ്പിയുടെ ഫൈനൽ സ്റ്റേജിൽ കിടക്കുമ്പോ പറയും, പ്രാർത്ഥിക്കട്ടെയോ? നമുക്ക് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, എന്നാലും പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വിരോധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു വിരോധമൊന്നുമില്ല. നമുക്കിപ്പോ ഐശ്വര്യറായി ആഗ്രഹിക്കുന്നതിൽ, ഞാൻ ഐശ്വര്യറായി ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിരോധമാണ്, നിങ്ങൾ പറഞ്ഞാൽ അത് യാതൊരു അർത്ഥമില്ല. അങ്ങനെ നമ്മുടെ മനോകാമനകളും ഭ്രമകൽപ്പനകളും ഒക്കെ പല രീതിയിൽ സഞ്ചരിക്കാം. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗാവസ്ഥയിൽ ഇങ്ങനെ ഞണങ്ങി കിടക്കുന്ന അവസ്ഥയിൽ വേണ്ട നോക്കും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും, ഒന്ന് ഒഴിഞ്ഞു തന്നാ മതിയെന്നായിരിക്കും പറയുന്നത്. ഈ പ്രാർത്ഥന തൊഴിലാളികൾ യൂണിഫോം ഇട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കിടക്കുന്ന രോഗികളെല്ലാം കണ്ടിട്ട് പറയും, പ്രാർത്ഥിക്കട്ടെയോ, പ്രാർത്ഥിക്കട്ടെയോ. അപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥയുടെ മെച്ചം കൊണ്ടോ ഔഷധത്തിന്റെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ ഒരുപിടി സാഹചര്യങ്ങളുടെ സംയോജിത ഫലമായിട്ട് ആ രോഗി രക്ഷപ്പെടുകയാണെങ്കിൽ ഉടനെ പറയും, മിറക്കിൾ ഈസ് ഹാപ്പൻഡ്, മിറക്കിൾ ഒക്കേഡ്, അത്ഭുതം സംഭവിച്ചിരിക്കുന്നു, മെഡിക്കൽ സയൻസ് എഴുതി തള്ളിയ ഈ രോഗി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഒരു പിന്നാമ്പുറം കഥ നോക്കുകയാണെങ്കിൽ ഈ രക്ഷപ്പെടലൊക്കെ പലപ്പോഴും ഒരാഴ്ചയിലേക്കും രണ്ടാഴ്ചയിലേക്കേ ആയിരിക്കും. അത് ബാക്കി ആരും അറിയത്തില്ല. അത്ഭുതത്തിൽ നിന്ന് രക്ഷപ്പെട്ട രോഗി രണ്ടാഴ്ച കഴിഞ്ഞ് ചേട്ടൻ ശ്രദ്ധിച്ച് മരിച്ചു. ഇങ്ങനെ ഒരു ന്യൂസ് ആരും കേട്ടിട്ടില്ലല്ലോ, ആരും കേൾക്കില്ല. പക്ഷെ അത്ഭുതത്തിൽ രക്ഷപ്പെട്ട രോഗികളുടെ ന്യൂസുകളും ഡോക്ടർമാരൊക്കെ പറയൂ, ഞാൻ ഒരുപാട് മരുന്ന് കുത്തിവെച്ചതാണ്, കുത്തി കുത്തി വെച്ച എനിക്ക് അവസാനം മരുന്നില്ലാതെ വന്നപ്പോഴും ഞാൻ എഴുതി തള്ളിയതാണ്. പണ്ട് ഞാൻ പി എസ് സിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സെക്ഷൻ ഓഫീസർ ഉണ്ടായിരുന്നു. അവർ ഞാൻ അവിടെ ചെന്നുടനെ 2001 or 2002 ആണ്, അവർ ചെന്നുടനെ പറഞ്ഞു, രവി ഞാനിങ്ങനെ രവിക്ക് വിശ്വാസമുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് വിശ്വാസമുണ്ടോ എന്ന് രവിക്ക് അറിയുന്നില്ല, അങ്ങനെ എന്തൊക്കെയാണ് അവർ പറഞ്ഞത്. ഞാൻ എനിക്ക് 11 tumors ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കീമോതെറാപ്പിക്കും മറ്റുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒക്കെ ആയിട്ട് വിധേയനാകാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുമ്പോൾ അടുത്ത ദിവസം തലേന്ന് വൈകിട്ട് എക്സ്റേ എടുത്തു, 11 tumors ഇങ്ങനെ എന്നെ നോക്കി പല്ലിളിക്കുന്നു. ഞാൻ പ്രഭുവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് എന്തിന് ഈ രോഗം തന്നു നാഥ എന്ന് പ്രാർത്ഥിച്ചു, കരളുരുകി പ്രാർത്ഥിച്ചു. ഓക്കെ, അവർക്ക് അവകാശമുണ്ട്. പിറ്റേന്ന് രാത്രി ഞാൻ വളരെ ശാന്തമായി ഉറങ്ങി. രാത്രി 2 മണിയായി കാണുമെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്റെ പ്രഭു എന്നോട് വന്ന് പറഞ്ഞു, മറിയാമേ നിനക്കൊരു ചുക്കുമില്ല. മറിയാമെന്നാണ് അവരുടെ പേര്. ഞാൻ അമ്പരന്ന് പോയി. നിനക്കൊരു ചുക്കുമില്ല, നീ ധൈര്യമായിട്ട് ഇറങ്ങി നടക്കും മറിയാമേ, നിന്നെ നടത്തുന്ന ദൈവമാണ് ഈ പറയുന്നത്. എന്റെ പൊന്നു രവിചന്ദ്ര, ഞാൻ പിറ്റേന്ന് ഞാൻ വിശ്വസിച്ചില്ല. ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയല്ലോ, വിശ്വാസികൾക്ക് ഇങ്ങനെ ഭ്രമകൽപ്പനകളും അവർക്ക് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പിറ്റേന്ന് ലാസ്റ്റ് കിമോയ്ക്കോ മുന്നുള്ള ലാസ്റ്റ് സ്കാനിങ്ങിനായിട്ട് ഞാൻ പോയി സ്കാൻ തിയേറ്ററിൽ കയറി. സ്കാൻ ചെയ്ത് നോക്കിയപ്പം തലേ ദിവസം 11 tumors ഉണ്ടായിരുന്ന സ്ഥലത്ത് ട്യൂമറുകളേ ഇല്ല. ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡോക്ടർ സാറേ ഒന്നുകൂടെ ഒന്ന് നോക്ക്, അത് ഇനി ഫിലിം പതിയാതെ വല്ല പോയതാണോ? അവർ പറഞ്ഞു, ഒന്നുമല്ല, ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ മെഡിക്കൽ ജീവിതത്തിൽ ഇതേ കണക്ക് ഒരനുഭവം ഉണ്ടായിട്ടില്ല. 11 tumors പറ പറന്നു വിത്തൗട്ട് വിങ്സ്. പിറ്റേന്ന് ഡോക്ടറൊക്കെ പറഞ്ഞു, എനിക്ക് ഐ കനോട്ട് ബിലീവ് മൈ സെൽഫ്, ഇംഗ്ലീഷൊക്കെ പറഞ്ഞു. എല്ലാം പാക്ക് ചെയ്തു. മറിയാമ്മ മാഡവും കുടുംബവും ഓപ്പറേഷനും കീമോതെറാപ്പിയുടെയൊക്കെ മുഴുവൻ സിലിണ്ടറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വീട്ടിൽ പോരും. രവിചന്ദ്ര, ഞാൻ ഇന്ന് രവിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ എന്റെ പ്രഭുവിന്റെ വാക്ക് കേട്ട് ഞാനിന്ന് വന്നിട്ട് 3 months ആ ട്യൂമർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കൂ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അത്ഭുതങ്ങൾക്ക് അതിരില്ല. ആകാശത്തിന് അതിലുണ്ടാകാം, പക്ഷെ അത്ഭുതങ്ങൾക്ക് അതിരില്ല. പാട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് കേട്ടിട്ട് വിശ്വസനീയമായി തോന്നുന്നില്ല. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാഡത്തിന് സൗഖ്യം തന്നെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ യു, ഐ ഹാവ് നോ കംപ്ലൈൻസ്, ബട്ട് ഐ ഡോണ്ട് സബ്സ്ക്രൈബ്. ഞാൻ ഇത് എടുക്കുന്നില്ല സാധനം. ഞാൻ ഇത്രയും അളിഞ്ഞ മത്സ്യം ഞാൻ പാചകത്തിന് വാങ്ങാറില്ല. ഞാൻ അതുകൊണ്ട് എടുക്കുന്നില്ല ഈ സാധനം. പക്ഷെ മാഡത്തിന് ഇതുകൊണ്ടൊരു ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഓക്കെ ആയിക്കും. അപ്പൊ അവരതിനുശേഷം കഥകളും ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിരന്തരം പറയുമായിരുന്നു. ഞാനിങ്ങനെയൊക്കെ സാധാരണ ഈ മതം ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരോട് സംസാരിക്കുന്നത് ബുദ്ധിഹീനമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത തീരുമാനമാണ്, അത് ചെയ്യാറില്ല. അതാണ് ചില ബാർബർ ഷോപ്പിലൊക്കെ എഴുതിയിരിക്കുന്ന മതവും രാഷ്ട്രീയവും സംസാരിക്കരുത്. രാഷ്ട്രീയം ഒന്നായിരുന്നു പണ്ട്. കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അവസാനം പോസ്റ്റ്മോർട്ടത്തിലെ അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് അവർ എഴുതി വെക്കും, ഇത് രണ്ടും സംസാരിക്കാൻ പാടില്ല. യു ക്യാൻ ടോക്ക് എനിത്തിങ് എക്സെപ്റ്റ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. തെക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. തെക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അവർ കൈവിട്ട് പിരിച്ച് ഞാൻ ചെയ്യുന്നത് തന്നെ അറിയാം നീയും ചെയ്യുന്നതെന്ന് അവർ പരസ്പരം സമ്മതിച്ചു. പക്ഷെ വടക്ക് അങ്ങനല്ല, അടിച്ച് പിരിഞ്ച് എന്ന് പറഞ്ഞോളം തന്നെ പോവുള്ളൂ. അപ്പോ ഈ മറിയാമ മാഡം ഒരു അത്ഭുതമായി സ്വയം സങ്കല്പിച്ച് ഇങ്ങനെ വരികയാണ്. രണ്ട് മാസം ഞാൻ പി എസ് സി പട്ടം ഓഫീസിൽ ജോലി ചെയ്തു, 2004 ഞാൻ ഓർക്കുന്നില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ഇവരാ പട്ടത്തെ ആ ഒരു കയറ്റമുണ്ട്, കയറ്റം കയറി കുറെ മുളയൊക്കെ ഉണ്ട്, അവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ ഞങ്ങളുടെ ഓഫീസിലോട്ട് മെയിൻ ഓഫീസിലോട്ട് വരിക. അപ്പൊ ഞാൻ ഇവർ കയറി വരുന്ന കണ്ടേ, ഒരു നല്ല തടിച്ച സ്ത്രീയാണ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയൊക്കെ ഇവർ നടന്നു വരുന്നില്ല. ഇനി അടുത്ത അത്ഭുതമാണോ? ഇനി താഴെ നിന്ന് മേളിലോട്ട് കയറി വരുന്ന ഒരാള്, ഞാൻ എന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒന്ന് മാറി ക്യാൻറ്റീനിലോട്ടൊക്കെ നോക്കിയിട്ട് തിരിച്ചു നോക്കിയൊക്കെ അവരില്ല. ഞാൻ നോക്കിട്ട് അവരിനി ശരിയാണ്, ഇവർ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നത് ഇവര് അത്ഭുതങ്ങളുടെ ഒരു ഒരു ശൃംഖല കൂടിയാണോ ഇത്? ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി, അവര് നടന്നു വരുന്നില്ല, പക്ഷെ തറയിൽ കിടപ്പുണ്ട്, തറയിൽ കിടക്കുക. ഞാൻ നോക്കി എന്താണ്, എന്തോ ഒരു വലിയൊരു ഇതുപോലെ കിടക്കുന്നു. ഞാൻ ഓടി അടുത്ത് ചെന്ന് പോക്കാം, ഒരാകെ അങ്ങ് അവിടെ അങ്ങ് വൃത്തികേടാക്കി, വായിലൂടെ ചോരയും, വല്ലാത്തൊരവസ്ഥ. കണ്ണൊക്കെ പുറത്തിയാടി. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഒരാൾ മരിക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്റെ സെക്ഷൻ ഓഫീസർ ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്, ഒരു പുതുതായിട്ട് മതത്തിലേക്ക് വന്ന ഒരു ആവേശം അവരിലുണ്ടായിരുന്നു. അവരെ ഞങ്ങള് ഉടനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി, താഴെ പോയി ഓട്ടോ പിടിക്കണം. ഓട്ടോ താഴെ തന്നാണ് ഓട്ടോ പിടിക്കുന്നത്. ഓട്ടോ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് സമയം വരും, 10-15 മിനിറ്റ് പോയി. ഈ പെട്ടെന്ന് ഓട്ടോ പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത് പലപ്പോഴും അരമണിക്കൂർ കഴിഞ്ഞ് ഓട്ടോ വരുന്ന കാര്യമാണ്. ഓട്ടോ പിടിച്ചു, ഇവരെ കയറ്റാനൊക്കെ ഭയങ്കര പ്രയാസം. ഇവരിങ്ങനെ എല്ലാം അങ്ങ് അഴുക്കായി. ഞങ്ങൾ എടുത്തുകൊണ്ട് ഇവരെ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോയി. അതിലെ ആദ്യം പോയപ്പോൾ അതിലെ ബ്ലോക്ക് തിരിച്ച് കേശവദാസപുരത്തൂടെ കറങ്ങി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. അവിടെ കാഷ്വാലിറ്റിയിൽ അവരെ എടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കേസുണ്ട് മറിയാമ്മ, ഇങ്ങനെ ഇന്ന ഇന്ന കേസൊക്കെയാണ്. പറഞ്ഞു അതിൻ്റെ ഡോക്ടർ ഇവിടെ ഇല്ല, ഡോക്ടർ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. എന്തായാലും അവർ ഒരമണിക്കൂറിനുള്ളിൽ അവർ മരിച്ചുപോയി. അപ്പോൾ അവരുടെ ബന്ധുക്കളെല്ലാം വന്നു, പിന്നെ അവരെ ആചാരം അനുസരിച്ച് അടക്കലും കാര്യങ്ങളൊക്കെ നടന്നു. പിറ്റേന്ന് മരണാനന്തര ചടങ്ങുകൾ അന്ന് ഞങ്ങൾ ഇനി വീട്ടിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഡോക്ടർ അവിടെ നിൽക്കുന്നു, ഇവരെ ചികിത്സ ഡോക്ടറാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ സെക്ഷൻ മാഡത്തിനത് അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു, എന്നിട്ടും ഇങ്ങനെ പറ്റിയല്ലോ എന്ന് പറഞ്ഞപ്പം അങ്ങനെ പറയാണ്, എന്താ അത്ഭുതം? അവരൊക്കെ കീമോതെറാപ്പി കൊടുക്കാനായിട്ട് എല്ലാ നോട്ടും കുറിച്ച് കൃത്യമായിട്ട് ട്യൂമറുകൾ രേഖപ്പെടുത്തി വെച്ചിരുന്ന അവര് എന്തൊക്കെയോ കണ്ടെന്നോ കേട്ടെന്നോ പറഞ്ഞ് ഇറങ്ങി ഓടിയ അന്നേ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇങ്ങനെ പോയാൽ രക്ഷപ്പെടില്ല. അവരിറങ്ങി ഓടുകയായിരുന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്യാമറക്കകത്ത് അല്ല, ഐ മീൻ എക്സ്റേ എടുത്തപ്പോ പിന്നെ വന്നില്ല, എക്സ്റേ എടുത്തപ്പോ വന്നില്ല, ഇതാരാ നിങ്ങളോട്? ഞാൻ പറഞ്ഞു അവര് തന്നെയാണ്. ആ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് കേസുകൾ പലതും. ഈ ആരോഗ്യം അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന പല കേസുകളും നിങ്ങളൊരു 3 മാസം കഴിഞ്ഞ് അന്വേഷിച്ചു നോക്കുക, ആ ആളവിടെ ഉണ്ടാവില്ല. പലപ്പോഴും വലിയ മാരകമായ ആരോഗ്യ രോഗാവസ്ഥയിലും ചില റിവേഴ്സൽസ് ഉണ്ടാവും. മരിക്കാൻ പോകുന്ന ഒരു രോഗി, ഇന്ന് സെപ്റ്റംബർ 15 മരിക്കാൻ പോകുന്ന ഒരു രോഗി സെപ്റ്റംബർ 1 ആകുമ്പോഴത്തേക്ക് ഭയങ്കര ആരോഗ്യമായിട്ടൊക്കെ എണ്ണീച്ചിരിക്കുന്നതാണ്. പക്ഷെ 15 കൊടി ഇറങ്ങും. നമ്മുടെ ജൈവ ക്ലോക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മളെ മരണത്തിന് തൊട്ട് മുന്നേ, ആക്ച്വലി യു ആർ എ മെക്കാനിസം ഡിസൈൻ ടു ഡൈ, നശിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെക്കാനിസമാണ് നമ്മളുടെ ജൈവ സംവിധാനം. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിപ്പുകൾ എടുത്തിട്ട് നശിക്കുക എന്നുള്ളതാണ്. പതിപ്പുകൾ എന്ന് പറയുമ്പോൾ ഒരു 15 വയസ്സ് തൊട്ട് പതിപ്പുകൾ എടുക്കാം, പുതിയ പുതിയ കോപ്പി എടുക്കാം, സെൽഫിഷ് ജീൻ, അത് തന്നെയാണ് പറയുന്നത്. പണ്ട് ആസ്ട്രോലോപിതക്കസ് ഒക്കെ 28 വർഷം വരെയാണ് ജീവിച്ചിരുന്നത്, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും തളർന്ന മനുഷ്യൻ വീണ്ടും കോപ്പികൾ എടുക്കണമെന്ന് പ്രവീൺ ഉദാഹരണത്തിൽ പറയുന്നില്ല. അതിജീവനം വെച്ച് നോക്കുമ്പോഴും അത് പ്രശ്നമാണ്. അപ്പോ ഫ്രാൻസിസ് ഗാർട്ടൻ ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രാർത്ഥന വഴി രോഗം ഭേദമാകുമോ എന്ന്. ഗോ ടെലിവിഷനിൽ ഇതേ കണക്കൊരു പരസ്യം പറയുന്നുണ്ട്. അതായത് അമേരിക്കയിലെ ഒരു പ്രമുഖ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുന്ന, സർജറിയും കീമോതെറാപ്പിയും കിടക്കുന്ന രോഗികളിൽ 50-50-50 എന്ന് 3 വിഭാഗക്കാരെ മാറ്റി, 3 ഗ്രൂപ്പുകളാക്കി മാറ്റി. അതിൽ ആദ്യത്തെ വിഭാഗത്തിന് വേണ്ടി അമേരിക്ക മുഴുവനുള്ള പള്ളിയിലെ പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, എന്നിട്ട് അവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ വിഭാഗത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും, പക്ഷെ അവരോട് പറയില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന്. മൂന്നാമത്തെ വിഭാഗത്തിന് വെറും എത്തീസ്റ്റുകളെ പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആളില്ല, കരയാനും ആളില്ല, ഒന്നുമില്ല. ഇങ്ങനെ മൂന്ന് വിഭാഗത്തിനും സർജറി കൊണ്ടുവന്ന് സ്റ്റിച്ചും ഒക്കെ കൊണ്ടുവന്ന് പാർട്ടി കൊണ്ടുവന്നിട്ട്, എന്നിട്ട് റിക്കവറി ഉണ്ടല്ലോ, പോസ്റ്റ് സർജിക്കൽ റിക്കവറി എന്ന് പറയും. ഈ റിക്കവറി സ്കാൻ ചെയ്യാനായിട്ട് പഠനം നടത്താനായിട്ട് ടെമ്പിൾട്ടൺ ഫൗണ്ടേഷന്റെ കോടിക്കണക്കിന് ഡോളർ വെച്ച് ഡോക്ടർമാരെല്ലാം ഇങ്ങനെ അണിനിരുന്നു. വിവിധ ആശുപത്രികളിൽ, ഒരു ആശുപത്രികളിൽ ഏതാണ്ട് 12 ആശുപത്രികളിലാണ് ഇങ്ങനെ നിരത്തി പിടിച്ചിങ്ങനെ റിക്കവറി നടത്തുകയാണ്. പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചു എന്ന് അറിയിക്കുകയും ചെയ്ത വിഭാഗം, പ്രാർത്ഥിച്ചു പക്ഷെ പ്രാർത്ഥിക്കുന്നു എന്ന് അറിയിക്കാത്ത വിഭാഗം, പ്രാർത്ഥിക്കാത്ത വിഭാഗം, ഇവർ മൂന്നുപേരും തുന്നലിട്ട് കിടക്കുകയാണ്. സ്വഭാവ 7 തുന്നലെടുക്കാം, അല്ലെ 8, പിന്നെ റിക്കവറി, മറ്റേത് ചില സെപ്റ്റിക്ക്, മറ്റേത് കരപ്പൻ, അങ്ങനെയൊക്കെയുള്ള കേസുകൾ. നോർമലായിട്ട് നോക്കിയപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പിനെ പരിശോധിച്ചപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിന്റെ, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ, മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ എന്ന് വകതിരിച്ച് പരിശോധിച്ചപ്പോൾ പ്രാർത്ഥിച്ചിട്ടുമില്ല, പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിട്ടുമില്ല എന്നുള്ള മൂന്നാമത്തെ അവിശ്വാസി എന്ന് പറയാവുന്ന അവിശ്വാസികളല്ല അവർ, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ അവർക്കെല്ലാം സ്വാഭാവികമായിട്ട് അവരെ മുറിവ് കരിയുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു, അല്ലെ, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. രണ്ടാമത്തെ വിഭാഗത്തിലും പറയത്തൊക്കെ കുഴപ്പമൊന്നുമില്ല, ഒരു 10-15 ദിവസമായപ്പോൾ എല്ലാവരും ഓക്കെ ആയി, എഴുന്നേറ്റ് നടക്കാനൊക്കെ നടന്ന്, നോ പ്രോബ്ലം. ഒന്നാമത്തെ വിഭാഗത്തിൽ ചെന്നപ്പോൾ വലിയ പ്രശ്നമായി, അവർക്ക് ഭയങ്കര ബ്ലീഡിങ്, പഴുക്കല്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പലർക്കും. പരിശോധിച്ച് വന്നപ്പോൾ എന്താണ്, തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ള ബോധം, ആ പ്രാർത്ഥിച്ചതിനാൽ തങ്ങൾ പെട്ടെന്ന് തന്നെ രോഗസൗഖ്യം നേടണമെന്നുള്ള ബോധം അവരിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കി. ആ സമ്മർദ്ദം സാധാരണയായിട്ടുള്ള ഒരു റിക്കവറിയെ തടസ്സപ്പെടുത്തി. അങ്ങനെയാണ് ഇവർക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടായത്. ഈ ഫലം വന്നപ്പോഴത്തേക്ക് എല്ലാവരും തള്ളി പറയാനായിട്ട് ഒരുങ്ങി, നിങ്ങൾ എന്നാ പണിയായി കാണിച്ചത്, ദൈവത്തെ പരീക്ഷിക്കാണോ, പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്ത്, ദൈവം അതൊക്കെ തരും, അല്ലാതെ നിങ്ങൾ പറയുമ്പോൾ തരാനിരിക്കുകയാണോ ദൈവം, ഇങ്ങനെയൊക്കെയായി പിന്നെ വാചകങ്ങൾ. പക്ഷേ ഇത് ജയിച്ചിരുന്നെങ്കിൽ, ഈ ടെമ്പിൾട്ടൺ ഫൗണ്ടേഷന്റെ അനുമതിയോടുകൂടി നടന്ന ഈ കാര്യം വിജയിച്ചിരുന്നുവെങ്കിൽ, ആദ്യം പറയും, കണ്ടോ കണ്ടോ, ഞങ്ങൾ എത്ര നാളായി പറയുന്നു പ്രാർത്ഥന ഫലിക്കുമെന്ന്, കണ്ടില്ലേ ഇപ്പോൾ. ഇതാണ് ഡബിൾ സ്റ്റിക്ക്, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ഡാഷ് റൈറ്റ്.